ഈ കാരാന്തം, ഹ്രസ്വത്തിൽ വന്ന മതിശബ്ദം, മതിശബ്ദം സ്ത്രീലിംഗ ശബ്ദമാണ്. ഹ്രസ്വ വികാരാന്തമാണ്. ഹ്രസ്വ വികാരാന്തത്തിന് നദീസഞ്ജ വരാൻ പാടില്ല, പക്ഷേ മതിശബ്ദത്തിന് വന്നു. എന്തുകൊണ്ടാണ്? മിതി ഹ്രസ്വശ്ച, മിതി ഹ്രസ്വശ്ച പറഞ്ഞ് ഹ്രസ്വ വികാര ആണെങ്കിലും സ്ത്രീലിംഗത്തിൽ ഞിത്തുകൾ എല്ലായിടത്തും ഇല്ല, ഞിത്തുകൾ വരവിരിക്കുമ്പോൾ നദീസഞ്ജ വരാം എന്ന് പറയുന്നു, വികല്പമായിട്ട് വരാം. അതുകൊണ്ടാണ് വന്നത്. നദീസഞ്ജ വന്നു കഴിഞ്ഞാൽ അവിടെ നിധി ഹ്രസ്വശ പ്രകാരം നദീസഞ്ജ വന്നു കഴിഞ്ഞാൽ ഏകസൂത്രങ്ങൾ വരും. ആണദ്യ, ആഡസ, പിന്നെ ഹ്രസ്വ, അങ്ങിതി ഹർസ്വശപ്രകാരം നദീസഞ്ജ വരുന്ന പിന്നെ വരുന്ന ഏതാണ്? യുദുദ്ഭ്യ, നേരാം നദ്യാന്നീഭ്യ പൊതുവായി വരുന്നത്. ഇതി ഹർസ്വശപ്രകാരം വരുമ്പോൾ യുദുദ്ഭ്യം വരുന്നു. അത് കൊണ്ട് ഈ രണ്ട് രൂപം വരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇതിപ്പോ രൂപം പഠിച്ചു വയ്ക്കുന്നെങ്കിലും ഒന്ന് രണ്ട് രൂപങ്ങൾ അങ്ങനെ പഠിച്ചു വയ്ക്കുകയും പിന്നെ ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓർത്തു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. രൂപങ്ങളൊന്നും എപ്പോഴും മനസ്സിലിരിക്കേണ്ട കാര്യമില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ മത്തി, മതൈ, രണ്ട് രൂപം കൊണ്ടാണ് നമ്മൾക്കപ്പോൾ ഊഹിക്കാം ഇത് ഇങ്ങനെ ഹർസ്വശ പ്രകാരം ഇങ്ങനെ രണ്ട് രൂപം വരാം, രണ്ടും ചതുർത്ഥിയാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നും വരത്തില്ല. പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ അത് വളരെ എളുപ്പമാണ്. പിന്നെ ആ രണ്ടെന്ത് വരുന്നു അതിൻ്റെ വ്യവസ്ഥ മനസ്സിലാക്കുന്നതിനാണ് ഈ സൂത്രവും വൃത്തിയും ഒക്കെ. പ്രയോഗത്തിൽ ഇതൊന്നും പ്രയാസമുള്ള കാര്യങ്ങളല്ല. അല്പം പരിചയം കൊണ്ട് ആയിക്കോളും. പിന്നെ വരുന്ന ഈ കാരാന്തമാണ് ഗൗരീ ശബ്ദം. അപ്പൊ ഈ കാരാന്തം ആയതുകൊണ്ട് തന്നെ അതിന് നദീസഞ്ജയുണ്ട്. അങ്ങനെ നദീസഞ്ജ വരുമ്പോൾ ഏതൊക്കെ സൂത്രങ്ങൾ വരും? അമ്പാർത്ഥം നദ്യുരോത്സ, അണ്ണദ്യ, ആടസ, പ്രസന്നദ്യാപോന്നിട്ട് നേരാം നദി. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇത്രയും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗൗരി പോലെയുള്ള ഒരു ശബ്ദം, ഗൗരിയാം എന്നൊരു രൂപം വന്നു കണ്ടു. അപ്പോൾ അത് സപ്തമിയാഗമനമാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊരു ചിന്ത വന്നു. തിരിച്ചറിയുന്നതിന് സൂത്രമൊന്നും അറിയണ്ട. ഇപ്പോൾ രണ്ട് മൂന്ന് രൂപങ്ങൾ ഗൗരിയാം, നദ്യാം, വാണ്യാം ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് സൂത്രത്തിന്റെ ആവശ്യം. മറ്റു പരിചയം കൊണ്ട് തന്നെ കിട്ടും. അതിൽ ലക്ഷ്മി ശബ്ദത്തിന് വന്ന പ്രത്യേകത, അത് നീബന്ധമല്ലാത്തതുകൊണ്ട് സുലോഭിച്ചില്ല. ബാക്കി രൂപങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ പറഞ്ഞു തരി, തന്ത്രി തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം അതുപോലെ തന്നെ സുലോഭിക്കുന്നില്ല. എന്നാൽ സ്ത്രീ ശബ്ദത്തിന് മാത്രം വിശേഷതയുണ്ട്. ബാക്കി ഗൗരി പോലെയുള്ള ശബ്ദങ്ങളിൽ എണ്ണ വരുന്ന സ്ഥാനത്ത് ഇവിടെ അതിൽ പ്രത്യേക സൂത്രമുണ്ട്, സ്ത്രീ, സ്ത്രീയവും എന്ന് പറയുന്നു. അതിന് നദീസഞ്ജയുണ്ട്, യങ് വരും. പക്ഷെ നദീസഞ്ജയുള്ളിടത്ത് യങ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന സൂത്രമാണോ? ഉം നദീസഞ്ജയുള്ളിടത്ത് ഇയങ് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് പ്രവർത്തിക്കുന്ന സൂത്രം ഏതാണ്? സ്ഥാനു അസ്ത്രി, പിന്നെ അതാണോ മിതി ഹ്രസ്വസിച്ച വാമി? അതായത് സ്ഥാനു എന്ന് പറയുന്ന സൂത്രം നദീസഞ്ജയം നിഷേധിക്കുമ്പോഴാണ് മറ്റു രണ്ട് സൂത്രത്തിന്റെ ആവശ്യം വരുന്നത്. നദീസഞ്ജയെ നിഷേധിക്കുന്നു നയ്യങ്ങും സ്ഥാനവും അസ്ത്രീ, അപ്പൊ രണ്ട് സൂത്രത്തിന്റെ ആവശ്യം വരുന്നു. ഏതൊക്കെ? മിതി ഹ്രസ്വസിച്ച വാമി, നദീസഞ്ജയം നിഷേധിക്കുന്നോണ്ടാണ്. അത് നദീസഞ്ജയം നിഷേധിക്കുന്നതോ, നദീസഞ്ജയുള്ള എല്ലായിടത്തും നിഷേധിക്കുന്നില്ല, നദീസഞ്ജയ ഉള്ളിടത്ത് തന്നെ ഇയങ്ങും വരും എണ്ണും വരും. എണ്ണു വന്നാൽ നിഷേധിക്കുമോ? എണ്ണു വന്നാലും നിഷേധിക്കും. ഉദാഹരണം, എണ്ണു വരുന്നു നിഷേധിക്കുന്നില്ല. ഉദാഹരണം ഏത്? ഗൗരി ശബ്ദം, ഗൗരി ഗൗരു ഗൗരിഹ, അവിടെ ഇയങ്ങ് വരുന്നില്ല, അവിടെ എണ്ണ വരുന്നു, അവിടെ നദീസഞ്ജയ നിഷേധമില്ല. പിന്നെ അവിടെ എണ്ണ വരുന്നത് ഇഗവാണിച്ച്, അല്ലാതെ എണ്ണ വരുന്ന സൂത്രമുണ്ട്. ഏതാണ്? ഏരണീകോസ്. ആ സൂത്രപ്രകാരം എണ്ണ വരികയും ആ എണ്ണ വരുന്നതുകൊണ്ട് നദീസഞ്ജയ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥലം ഏതാണോ? അവിടെ എണ്ണ വരുമോ? ദീയിൽ എണ്ണ വരുമോ? ദീ ശബ്ദത്തിൽ എണ്ണ വരുമോ? ധീ ശബ്ദത്തിൽ എണ്ണ വരുമോ എന്നാണ് എന്റെ ചോദ്യം. ധീ ശബ്ദത്തിൽ എണ്ണ വരുമോ? എന്തുകൊണ്ട്? അത് ഏകാച്ചാണ്. അപ്പൊ എന്തുവരും? ഏകാച്ചായോണ്ട് പ്രധീ ശബ്ദം, പ്രധീ ശബ്ദത്തെ എടുത്തു കഴിഞ്ഞാല് അതില് എണ്ണ വരും. ഇയങ് വരും അവിടെ, ഇയങ് വരും. പ്രധീ ശബ്ദത്തിൽ ഇയങ് വരും, എണ്ണ വരും, ഇയങ്ങേ വരത്തുള്ളൂ. എന്തുകൊണ്ടത്? ഏരനേകാച്ചോ അസമയോ പൂർവസ്യ, അതാണ് എണ്ണ വിധിക്കുന്നത് അല്ലേ. അനേകാച്ചായിരിക്കണം, അസമയപൂർവായിരിക്കണം. പ്രതി എന്ന് പറയുന്ന അനേകാച്ചാണോ അതോ അസമയപൂർവമാണോ? ആ, അപ്പൊ പിന്നെ അത് എന്തുവരും? എണ്ണ വരും. ഏരനേകാച്ചോ യുഗണിച്ചല്ല വരുന്നത്, ഏരനേകാച്ചോ അസമപൂർവശ എണ്ണ വരും. അങ്ങനെ വരുന്നിടത്ത് സ്ഥാനവും അസ്ത്രീ നിഷേധിക്കോ? നിഷേധിക്കത്തില്ല, അവിടെ നിഷേധിക്കത്തില്ല. അതായത് പ്രതി ശബ്ദം കിബന്ധമാണ്, ധാതുത്വമുണ്ട്. അപ്പൊ അതിന് എണ്ണ വരാം, ഏരനേകാച്ചോ അസിംഗോസ്. ഇയങ്ങുവങ് അവിടെ, അതാണ് പറഞ്ഞു ഇയങ്ങുവങ് സ്ഥാനവും എന്ന് പറഞ്ഞാൽ ഇയങ്ങുവങ് വരണം. ഇയങ്ങുവങ് വന്നിട്ട് അതിനെ ബാധിച്ചാ പോരാ. അതുകൊണ്ടാണ് അവിടെ സ്ഥാനം എന്ന് പറഞ്ഞത്. പ്രതി എന്നിടത്ത് ഇയങ്ങുവങ് പ്രാപ്തമാകുന്നുണ്ട്, പക്ഷെ അതിനെ എണ്ണ ബാധിക്കും. അങ്ങനെയുള്ളിടത്തും നിഷേധിക്കത്തില്ല. അതിന്റെ സ്ഥാനം തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് വെച്ചാൽ അത് പ്രവർത്തിച്ചിരിക്കണം. അപ്പൊ പ്രതി എന്ന് പറയുന്നിടത്ത് ഇയങ്ങുവങ് പ്രാപ്തമാവുന്നുണ്ടെങ്കിലും അതിനെ ബാധിക്കുന്നു ഏരണേകാച്ചോ അസംഗോസ്. അതുകൊണ്ട് അവിടെ സ്ഥാനു അസ്ത്രീ നിഷേധിക്കുന്നില്ല. അതിനെ നിഷേധിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിധി വർഷിച്ച ഒരു നിഷേധിക്കുന്ന സ്ഥലത്ത് മാത്രമേ വരത്തുള്ളൂ നിധി വസ്തുവസ്ഥ. നിഷേധിക്കുന്ന സ്ഥലത്ത് മാത്രമേ വരുത്തുള്ളൂ. ഇയങ്ങോങ് വരുന്നിടത്ത് നിധി വർഷ എന്താ പറയുന്നത്? ഇയങ്ങോങ് വരുന്നിടത്ത് നദീസഞ്ജ നിഷേധിക്കുന്നു. അപ്പൊ പ്രതിയിൽ ഇയങ്ങോങ് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നിഷേധിക്കൂ. അത് ഇയങ്ങോങ് വരാത്തതുകൊണ്ടാണ്, ഇയങ്ങോങ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിധി വർഷ പ്രകാരം നദീസഞ്ജ വികല്പമായിട്ട് വരുന്നില്ല. മനസ്സിലായോ? പ്രതി എന്ന് പറയുന്ന ശബ്ദം അനേകാച്ചാണ്, ധാതുവാണ്. അത് നദീസഞ്ജയുണ്ട്, നിത്യ സ്ത്രീലിംഗമായുണ്ട്, നദീസഞ്ജയുണ്ട്. ഇത്രയും ഓർത്തിരിക്കണം. പ്രതീശം ധാതുവാണ്, എന്തുകൊണ്ട് നദീസഞ്ജയുണ്ട്? എന്തുകൊണ്ട്? പിന്നെ അവിടെ ഇയങ്ങോങ്ങും വരുന്നു, എണ്ണും വരുന്നു. പക്ഷെ ഇവിടെ ഇയങ്ങോങ്ങിനെ ബാധിച്ചിട്ട് എന്തുവരും? എണ്ണ് വരും. എണ്ണ് വരുന്നതുകൊണ്ട് എന്നാ ഇയങ്ങോങ് സ്ഥാനവസ്ത്രി പ്രകാരം നദീസഞ്ജയെ നിഷേധിക്കില്ല. പിന്നെ നോക്കേണ്ടത് നിധി ഹ്രസ്വസ്ഥയാണ്. അത് പ്രകാരം വികല്പമായിട്ട് ഞിത്തുകളിൽ നദീസഞ്ജ വരുമെന്ന് നോക്കണം. വരുമോ? ഇയങ്ങോങ് എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് ഇയങ്ങോങ്ങുള്ളിടത്തേ വരൂ, വികല്പം വരത്തുള്ളൂ. അപ്പൊ അവിടെ ഇയങ്ങോങ് പ്രാപ്തമല്ല, വരുന്നില്ല. അപ്പൊ പിന്നെ നിധി ഹ്രസ്വസ്ഥ പ്രകാരം വികല്പമായിട്ട് വരുമോ? വരില്ല. അത് ഓർത്തിരിക്കും. മനസ്സിലായോ? പ്രതിശബ്ദം എന്ന് പറയുന്നത് കിബന്ധമായുണ്ട്, ധാതുവാണ്. നദീസഞ്ജയുണ്ട്, നിത്യശ്രീനിയമാണ്. രണ്ടും വരുന്നിടത്ത് അതിന് നിത്യം നദീസഞ്ജയുണ്ട്. ഉള്ളിടത്ത് അവിടെ സ്ഥാനം അസ്ത്രീ പ്രകാരം വന്ന് നിഷേധിക്കാം. പക്ഷെ പ്രതിശബ്ദത്തിൽ നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇയങ്ങുവങ് അവിടെ ഇല്ല, ഉള്ളത് എണ്ണാണ്. പിന്നെ പ്രവർത്തിക്കണം, വന്ന് നിഷേധിച്ചാൽ പറ്റത്തില്ല, അത് പ്രവർത്തിക്കണം. പിന്നെ നോക്കേണ്ടത് നിധി ഹ്രസ്വസ്ഥയാണ്. നിധി ഹ്രസ്വസ്ഥ പ്രവർത്തിക്കണമെങ്കിലും എന്ത് വേണം? വികല്പം. പക്ഷെ ഇവിടെ ഇയങ്ങുവങ് ഇല്ലാതുകൊണ്ട് അതും പ്രവർത്തിക്കത്തില്ല. വാമി പ്രവർത്തിക്കണമെങ്കിലോ ഇയങ്ങുവങ് പ്രവർത്തിക്കണം, അതുകൊണ്ട് അവിടെയും വരത്തില്ല. അപ്പോൾ ഫലത്തിൽ എന്തായിരിക്കും? നദീസഞ്ജ ഉണ്ടെങ്കിലും അവിടെ എണ്ണ് വരും, നദീകാര്യം വരുമോ? വരും. പ്രധ്യൈ പ്രധ്യാഹ ഇങ്ങനെ രൂപങ്ങൾ വരും. രണ്ട് രൂപം വരുമോ ഇങ്ങിത്തുകളിൽ? വരുമോ? ഇല്ല. പക്ഷെ ഇതിനകത്തിന് ഒരു പ്രശ്നമുണ്ട്. അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. അതുകൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ശബ്ദത്തിന് നദീസഞ്ജ വരണമെങ്കിൽ അതെന്തായിരിക്കണം? നിത്യസ്ത്രീലിംഗമായിരിക്കണം. അപ്പോൾ നിത്യസ്ത്രീലിംഗം എന്ന് പറയുമ്പോൾ ഈ നിത്യസ്ത്രീലിംഗത്തിൽ രണ്ടഭിപ്രായമുണ്ട്. എന്താണ് നിത്യസ്ത്രീലിംഗം? ഒന്ന്, പദാന്തരം വിനാപി സ്ത്രീയാം വർത്തമാനത്വം നിത്യസ്ത്രീലിംഗത്വം. എന്നുവെച്ചാൽ മറ്റൊരു പദത്തിന്റെ സാഹചര്യം ഇല്ലാതെ തന്നെ നമുക്ക് ഇത് സ്ത്രീലിംഗ ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, അടുത്തൊരു പദമില്ലാതെ ആ ശബ്ദം മറ്റ് ലിംഗങ്ങളിൽ ഉപയോഗിച്ചാലും അത് നിത്യസ്ത്രീലിംഗമാണ്. മനസ്സിലായോ? ഇപ്പൊ പ്രതി എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉപയോഗിച്ചിരിക്കുന്നു, അത് മറ്റൊരു പദത്തിന്റെ സഹായം കൂടാതെ തന്നെ നമുക്കത് സ്ത്രീലിംഗമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് നിത്യസ്ത്രീലിംഗമാണ്. അത് പുല്ലിംഗത്തിൽ ഉപയോഗിച്ചാലും ശരി, നിത്യസ്ത്രീലിംഗമാണ്. അതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറയാം, പ്രധ്യായതീരി പ്രതി എന്ന് പറയാണ് നല്ലവണ്ണം ധ്യാനിക്കുന്നവൻ. നല്ലവണ്ണം ധ്യാനിക്കുന്നവളും ആകാമല്ലേ, രണ്ടും ആകാം. നല്ലവണ്ണം ധ്യാനിക്കുന്നവൻ മാത്രമല്ല, നല്ലവണ്ണം ധ്യാനിക്കുന്നവൾ. അപ്പൊ പ്രതി ശബ്ദം എന്ന് പറയുന്നത് പുല്ലിംഗത്തിൽ ഉപയോഗിക്കാം, സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കാം. വേറെ ഒരു പദത്തിന്റെ സഹായം കൂടാതെ തന്നെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്ത്രീലിംഗമാണോ നിത്യസ്ത്രീലിംഗമാണോ എന്ന് പറഞ്ഞാൽ ഇതിന് നദീസഞ്ജ ഉണ്ട്. മുമ്പ് ഇതിനെക്കുറിച്ച് സംശയം ചോദിച്ചിരുന്നു, അപ്പൊ ഞാൻ പറഞ്ഞത് സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ വിശദമാക്കാം, സ്ത്രീലിംഗം കൂടെ പഠിച്ചാലേ അത് വിശദമാകും. ഇപ്പൊ പ്രതി ശബ്ദത്തിന് നദീസഞ്ജയുണ്ട്. ഇതേ ശബ്ദം തന്നെ, ഇത് കാശികാവൃത്തിക്കാരന്റെ മതമാണ്, കാശികാവൃത്തിയുടെ അഭിപ്രായം ഇതാണ്. അതേസമയം ഇതേ പ്രതി എന്ന് പറയുന്ന ശബ്ദം തന്നെ പ്രധ്യായതീരി പ്രതി, ഇത് പുരുഷനുമാകാം സ്ത്രീയുമാകാം. ഇത്രയും വിശദീകരിച്ച് പറയുന്ന ഇങ്ങനെയുള്ള ശബ്ദങ്ങള് നദീസഞ്ജയോട് കൂടിയും അല്ലാതെയും പ്രവർത്തിച്ചിരി വന്നാലും നമ്മൾ അതിൽ ശരി തെറ്റെന്നൊന്നും കയറി പറഞ്ഞു കളയരുത്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പ്രതി പ്രധ്യായ രീതി പ്രതി പ്രതി പുരുഷനുമാകാം സ്ത്രീയുമാകാം, രണ്ടിലും ഉപയോഗിക്കാം. അങ്ങനെ രണ്ടിലും ഉപയോഗിക്കാമെന്നുള്ള ഒരു ശബ്ദം നിത്യസ്ത്രീലിംഗമാകില്ല എന്നാണ് ഭാഷ്യ വ്യാഖ്യാതാവ് പറയുന്നത്. ഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയാണ്ട പേരാണ് കയ്യടൻ. അദ്ദേഹം പറയുന്ന എന്താണ്, ലിംഗാന്തര അനഭിദായകത്വം നിത്യസ്ത്രീത്വം. ലിംഗാന്തരത്തിൽ പറയാതിരിക്കുക, മറ്റൊരു ലിംഗത്തിൽ പ്രയോഗിക്കാതിരിക്കുക, സ്ത്രീലിംഗത്തിലല്ലാതെ മറ്റൊരു ലിംഗത്തിൽ പ്രയോഗിക്കാതിരിക്കുക. പ്രയോഗിച്ചാൽ നിത്യസ്ത്രീലിംഗമല്ല. ലിംഗാന്തര അനഭിദായകത്വം എന്താ എഴുതുന്നത്? അഭിദായകത്വം നിത്യസ്ത്രീലിംഗത്വം ശരിയെന്ന് പദാന്തരം വിനാഭി സ്ത്രീ ശബ്ദം പഠിച്ചതാണ്. സ്ത്രീയാം എന്നാണ് എഴുതുന്നത്, അതേ സ്ത്രീയാം എന്നാണ് എഴുതുന്നത്. സ്ത്രീയാം വർത്തമാനത്വം നിത്യസ്ത്രീലിംഗ സ്ത്രീലിംഗമാണോ സ്ത്രീലിംഗമാണോ? ഉറപ്പാണല്ലേ. പ്രധ്യായതി ഇതി പ്രധീ, പ്രധി എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ടോ ഇല്ലയോ? ഇനി എഴുതുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചോണം. ഇതുവരെ എഴുതിയത് നമുക്ക് പോട്ടെ, ഇനി എഴുതുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എഴുതുന്നയാൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നോക്കി, ഇതിൽ വായും പൊളിച്ചിരിക്കുന്ന കുറേ പേരൂടെ ഉണ്ടല്ലോ, അവരിതൊക്കെ നോക്കണം. ഇത് എഴുതിയിരിക്കുന്നത് ശരിയാണ്, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കത്തില്ല, ഞാൻ ചിലപ്പോൾ കണ്ണടച്ചായിരിക്കും. അപ്പോൾ ചിലരൊക്കെ പിന്നീട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ എഴുതി ഇരിക്കുന്നതിൽ പല മിസ്റ്റേക്കുകളും ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെങ്കിലും ഇങ്ങനെ നോക്കണം, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും നോക്കാറില്ല. അപ്പോൾ പ്രതി ശബ്ദം വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പക്ഷം അനുസരിച്ചാണെങ്കിൽ അതിൽ നദീസഞ്ജയുണ്ട്. നദീകാര്യം പ്രതി ഇപ്പോൾ ഒരിടത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്ത്രീലിംഗമാണെന്ന് അറിയാമല്ലോ. പെണ്ണിനെ കുറിച്ചോ ആണിനെ കുറിച്ചോ പറയുന്നത് നമുക്കറിയാൻ പറ്റത്തില്ലേ? വേറെ പദം ഇല്ലാതെയും അറിയാം, വേറെ പദം വേണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ, അറിയാത്തിടത്ത് വേണ്ട, അറിയുന്നിടത്ത്. അപ്പോൾ അവിടെ എന്തൊരു നദീസഞ്ജയുണ്ട്. അപ്പോൾ പ്രതി ശബ്ദത്തിൻ്റെ ചതുർത്ഥിയിൽ പ്രധ്യൈ എന്ന രൂപം വന്നാൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ? പ്രധ്യൈ തെറ്റോ ശരിയോ? നദീസഞ്ജയുള്ളതുകൊണ്ട് ശരി. അച്ഛാ രണ്ടാമത്തെ പക്ഷം എന്താ പറയുന്നത്? ലിംഗാന്തര അനഭിദായകത്വം വേറെ ഏതെങ്കിലും ഒരു ലിംഗത്തിൽ സ്ത്രീലിംഗ ശബ്ദം പ്രയോഗിച്ചാൽ അത് നിത്യസ്ത്രീലിംഗമല്ല എന്ന് പറഞ്ഞാൽ പ്രതി ശബ്ദം പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ അതിന് നദീസഞ്ജയുണ്ടോ? നിത്യസ്ത്രീലിംഗം ഒന്ന്. അപ്പോൾ അതിന് പ്രത്യയെന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെ ഉപയോഗിക്കും? അപ്പം നമ്മളെവിടെയെങ്കിലും രൂപം കാണുകയാണ്, പ്രത്യേ പ്രത്യേ. വെറുതെ തർക്കിച്ചൊരു കാര്യമുണ്ടോ? ഇതിലിങ്ങനെ രൂപം വരത്തില്ല, ഇങ്ങനെ രൂപം വരും, ഫലത്തിൽ രണ്ട് രൂപം വരാം, സ്ത്രീലിംഗവും വരാം, സ്ത്രീലിംഗത്തിൽ നൈസഞ്ജയുള്ള രൂപം വരാം, നൈസഞ്ജയില്ലാത്ത രൂപം വരാം. ധീ എന്ന് പറയുന്നത് സ്ത്രീലിംഗം, ധീ ശബ്ദം. ഇവിടെ പറയുന്ന പ്രതീശം കേവല ധീ ശബ്ദം, ധീ സ്ത്രീലിംഗമാണ്, അത് തർക്കമില്ലാത്ത കാര്യമാണ്. പുസ്തകം എടുത്താൽ നോക്കട്ടെ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. യന്ത്രമല്ലാത്തത് കൊണ്ടും ധീ ശബ്ദം സ്ത്രീലിംഗമല്ലാത്തത് കൊണ്ടും നദീകാര്യമില്ല. അത് ഏത്, അതിനെ വിഗ്രഹിച്ചിരിക്കുന്ന എവിടെയാ? ഇതേത്, പുല്ലിംഗോ സ്ത്രീലിംഗോ? ഇതെവിടെയാണ്? പുല്ലിംഗത്തിലാണ്. പുല്ലിംഗത്തിലെ പ്രതി ശബ്ദം എന്ന് പറയുന്നത് സ്ത്രീലിംഗമല്ലല്ലോ. ധീ എന്ന് പറയുമ്പോ സ്ത്രീലിംഗമാണ്. ധീ എന്നത് സംയോഗം പൂർവ്വത്തിലില്ലാത്ത ഇക്കാല മന്ദത്തിലുള്ള ധാതുത്വം പ്രതി അന്തരവുമ്പോ അനാദേശം പ്രധ്യ. ധീ ശബ്ദ സ്ത്രീലിംഗം അല്ലാത്തതുകൊണ്ടെന്ന് എഴുതിയിരിക്കുന്നു, അത് ശരിയാകത്തില്ല. പിന്നെ ഇത് മൊത്തം വായിച്ചു പോകണം, ഏത് വേറെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ ധീ ശബ്ദം സ്ത്രീലിംഗമാണ്, കാര്യത്തിൽ സംശയമൊന്നും. പൊട്ടി സാർ അറിയാൻ വയ്യാത്ത ആളല്ല, പിന്നെ അതെങ്ങനെ വന്നു? ചിലപ്പം അബദ്ധം വന്നായിരിക്കും, അല്ലെങ്കിൽ പൂർവ്വം പരുവൊക്കെ വായിച്ചു പോകണം, ആ പുസ്തകം ശരിക്കും വായിച്ചു പോകണം. പക്ഷെ ധീ ശബ്ദം എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. പക്ഷെ പ്രതി എന്ന് പറയുമ്പോൾ പുല്ലിംഗവും വരാം, സ്ത്രീലിംഗവും വരാം, രണ്ടും വരാം. കേവലമായ ധീ ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീലിംഗ ശബ്ദമാണ്, അങ്ങനെ വരും. അതായത് പ്രതി ശബ്ദം മൂന്ന് തരത്തിൽ വിഗ്രഹിക്കാം. ഒന്ന്, പ്രധ്യായതീതി പ്രധി, അതിൻ്റെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അത് പുല്ലിംഗത്തിൽ ഉപയോഗിക്കാം, സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കാം. ഇനി വേറൊന്ന്, പ്രകൃഷ്ടാധീ എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗത്തിലേ ഉപയോഗിക്കത്തുള്ളൂ, കാരണം ധീ ശബ്ദം സ്ത്രീലിംഗ ശബ്ദമാണ്. പ്രകൃഷ്ടമായ ധീ എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗത്തിൽ മാത്രമേ ഉപയോഗിക്കാം. പ്രധീ പുല്ലിംഗത്തിൽ ഉപയോഗിക്കാൻ, കാരണം അവിടെ ധിയെ വിശേഷിപ്പിക്കുകയാണ്. പ്രകൃഷ്ടമായ ധീ എന്ന, ധീ എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. ഇനി മൂന്നാമത്, പ്രകൃഷ്ട ധീ യസ്യഹ എന്ന് പറയും. പ്രകൃഷ്ട ധീ യസ്യഹ എന്നും പറയാം ബഹുവ്രീഹി സമാസത്തിൽ. അതും പ്രധീയാണ്. അപ്പോ ഈ പ്രകൃഷ്ട ധീ യസ്യ എന്ന് പറയുമ്പോൾ അവിടെ പ്രധീ പുല്ലിംഗമാകും. ആ ശബ്ദമാണ് നമ്മളിവിടെ പഠിച്ചത്. എങ്ങനെ അല്ല, പ്രകൃഷ്ടാധീ എന്ന് പറയുമ്പോ പ്രകൃഷ്ടാധീ യസ്യ, അതാണ് അവസാനം പറഞ്ഞത്. അത് പ്രതി പുല്ലിംഗവും വരാം, പ്രതി സ്ത്രീലിംഗവും വരാം. പക്ഷെ പ്രകൃഷ്ടാധീ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം മാത്രമേ വരൂ. പ്രകൃഷ്ടം ധ്യായതി എന്ന് പറയണം, അത് പുരുഷനുമാകാം സ്ത്രീയുമാകാം, രണ്ടും വരാം. രണ്ടും വരാം. നമ്മൾ പുല്ലിംഗത്തിൽ പഠിച്ച ഏത് ശബ്ദമാണ്? പുല്ലിംഗത്തിൽ നമ്മൾ പഠിച്ച ഏത് ശബ്ദമാണ്? പ്രതീ. അവിടെ ധീ പഠിച്ചോ? എന്തുകൊണ്ട്? അത് സ്ത്രീലിംഗമായതുകൊണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ ധീ ശബ്ദം പുല്ലിംഗമാണെന്ന് എഴുതിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എഴുതി എന്നുള്ളത് ഒരുപക്ഷെ അബദ്ധം വന്നായിരിക്കും. ആ അതായിരിക്കും, പ്രതീ ശബ്ദം പുല്ലിംഗം എന്നുള്ളതിന് പ്രാ എന്നുള്ള വിട്ടുപോയതായിരിക്കും. അല്ലാതെ അറിയാൻ വയ്യാത്ത ആളല്ല എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ എഴുത്തിൽ പിശക് വരാം, പ്രിന്റിങ്ങിൽ പിശക് വരാം, ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗന്ധമല്ല, അത് ശരിയാണ്. ധീ ശബ്ദം എന്ന് പറയുന്നത് ഗന്ധമല്ല. അതൊരു പക്ഷെ പ്രതിയെ ഉദ്ദേശിച്ച് എഴുതിയായിരിക്കും. പ്രതി ഗന്ധമല്ല, അത് സ്ത്രീലിംഗമല്ല, ഈ പറഞ്ഞ പോലെ ആയിരിക്കും. അതിൽ ആ പ്രാ എന്നുള്ള വിട്ടുപോയിരിക്കും അവിടെ. അത് ഈ എഴുതിയിരിക്കുന്നതാണെങ്കിൽ തെറ്റ് തന്നെയാണ്, പക്ഷെ അങ്ങനെ എഴുതാൻ സാധ്യത കുറവാണ്. പ്രാ വിട്ടുപോയതായിരിക്കും. അല്ല, അത് അതായത് ഈ ശബ്ദങ്ങളെ സംബന്ധിച്ച് നമ്മൾ രൂപം ശരിയാണ് തെറ്റാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് വളരെ ആലോചിക്കണം. ചിലപ്പം നമ്മുടെ പഠിത്തം പോരാതെ വരും അഭിപ്രായം പറയുന്നതിന്. എഴുതിയാളിനെ ചിലപ്പം നമ്മളെക്കാളും വിവരം കൂടുതലായിരിക്കും. നമ്മളെ പഠിത്തം വെച്ച് അത് അളക്കാൻ പലപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. പ്രത്യേകിച്ചും ഇങ്ങനെ സമസ്ത പദങ്ങൾ, പിന്നെ നദീസഞ്ജ, കിബന്ധം, ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്നിടത്ത് വളരെ ആലോചിച്ചിട്ടേ ശരിയും തെറ്റും പറയാവും. ചിലപ്പോൾ ശരിയുമാകാം തെറ്റുമാകാം, രണ്ടും വരാം. ഇതിൽ തന്നെ പിന്നെയുമുണ്ട്, പല പല പക്ഷങ്ങളുണ്ട്. കൂടുതൽ പറഞ്ഞ് നമുക്കുള്ള അറിവൂടെ കളയണ്ട. അത് പ്രതിശബ്ദത്തെ സംബന്ധിച്ച്. പിന്നെ സ്ത്രീ ശബ്ദത്തിന് പ്രത്യേകിച്ച് സൂത്രമുണ്ട്. സ്ത്രീയാഹ വാംശസോഹ, എല്ലായിടത്തും ഇയങ്ങു വരുന്നു. വാംശസോഹ പ്രകാരം അമ്മിനും ശസിനും കൂടെ ഇയങ്ങു വരുന്നു. ഇവിടെ നൈവം വങ് സ്ഥാനു അസ്ത്രീ നിധി ഹ്രസ്വസ്ഥ, പിന്നെ വാമി, ഇതെല്ലാം അസ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആ സൂത്രങ്ങളിൽ വിധിക്കുന്ന നിഷേധിക്കുന്ന നദീസഞ്ജയുടെ നിഷേധം ഈ സൂത്രത്തിൽ വരുന്നില്ല, അതുകൊണ്ട് വികല്പം വരുന്നില്ല. അപ്പൊ സ്ത്രീ ശബ്ദത്തിൽ ഇയങ് വരുന്നുണ്ടെങ്കിലും അത് നിത്യമായ നദീസഞ്ജയുണ്ട്, നദീ കാര്യങ്ങൾ വരും, അത് പ്രത്യേകം ഓർക്കണം. അത് സ്ത്രീ ശബ്ദത്തിന് വേണ്ടി മാത്രമുള്ള ഒരിതാണ്. പിന്നെ ഇവിടെ ശ്രീശബ്ദമാണ്. ശ്രീശബ്ദത്തിലാണ് നൈവം സ്ഥാനവും അസ്ത്രീ കൊടുത്തത്. ഗൗരി ശബ്ദത്തിൽ കൊടുത്തില്ല. അതിനൊന്നും പോകുന്ന ലക്ഷ്മിയിൽ കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? അവിടെ ഇയങ്ങുവോങ്ങ് പ്രാപ്തമാകുന്ന സ്ഥലമല്ല. പിന്നെ ഇയങ്ങുവോങ്ങ് പ്രാപ്തമാകുന്ന സ്ഥലം ഏത്? സ്ത്രീ ശബ്ദം. അവിടെയാണെങ്കിൽ പ്രത്യേക സൂത്രം നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സ്ത്രീ ശബ്ദത്തിൽ പ്രത്യേകം കൊടുത്തത്. കാരണം അവിടെ എണ്ണു വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഏരനീകാച്ചോ അസ്മികപൂർവസി പ്രകാരം എണ്ണു വരാൻ സാധ്യതയില്ല. ഇവിടെ ധാതുവിന്റെ സമയോ, ധാതുവിൽ തന്നെ എന്തു വന്നിരിക്കുന്നു? സമയവും വന്ന് ഏകാച്ചമാണ്. അപ്പൊ ഇയങ്ങു വരും. ഇയങ്ങ് വരുമ്പോ ഇതിന്റെ നിഷേധം വേണ്ടി വന്നു. നയ്യങ്ങും സ്ഥാനവും അസ്ത്രീ എന്ന് നിഷേധിച്ചെങ്കിലും ഫലത്തിൽ ആ നിഷേധം എവിടെയാ വരുന്നത്? സംബോധനയിൽ മാത്രം. വിത്തുകളില് വികല്പമായിട്ട് ഏസൂത്രം വരും ഇതി ഹർസ്വസ്ഥ, പിന്നെ വരുന്നത് വാമി. കാരണം ഇതൊക്കെ നമ്മൾ ഒരു തവണ കേട്ടാലും അത് വീണ്ടും ഒന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അതാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നത്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം. അതിനൊരു വ്യക്തത ആവശ്യമാണ്. അതാണ് ഈ കാലാന്തത്തിലുള്ള വിശേഷത. പിന്നെ വന്നത് ഉകാരാന്തം, ധ്വനിശബ്ദം മതിശബ്ദം പോലെ എന്ന് പറയും. അപ്പൊ മതിശബ്ദം പോലെ എന്ന് വരുമ്പം ഇതി ഹ്രസ്വസ്ഥ വരുമോ? എന്തുകൊണ്ട് ഹ്രസ്വജ ഇവർണ ഉവർണവും? ഹ്രസ്വമായ ഉവർണത്തിനും ഗിത്തുകളിൽ അത് സ്ത്രീലിംഗത്തിൽ സ്ത്രീയാം, അത് പ്രത്യേകം പറയണം. അതുകൊണ്ടാണ് ഗുരുശബ്ദത്തിൽ വരാത്തത്. എന്തുകൊണ്ട്? സ്ത്രീലിംഗമല്ല പുല്ലിംഗമാണ്. അപ്പോൾ ഹ്രസ്വമായ ഇതിന് അവിടെ വികല്പം വന്നു, ഉകാരം കഴിഞ്ഞു. പിന്നെ ഒരു എവിടെ ഹ്രസ്വത്തിൽ എന്ത് പറഞ്ഞു? യങ്ങൂങ്ങെന്ന് അവിടെ പറഞ്ഞോ? അല്ല, വൃത്തിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ഹർസൂജ ഇവർണു ഊർണു സ്ത്രീയാം. അതിന് ഇയങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം മതി തന്നെ, അവിടെ ഇങ്ങുമോ വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ധേനുവിലുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് പറഞ്ഞ സൂത്രത്തിൻ്റെ രണ്ട് ഭാഗം, രണ്ടിടത്തെയും അർത്ഥം വേറെ വേറെയാണ്. മുമ്പ് പറയുന്നിടത്ത് ഇയങ്ങുവങ്ങ്, ഇയങ്ങുവങ്ങെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണഗതിയിൽ ധാതുത്വം ഉള്ളിടത്താണ്. ധാതുത്വം ഇല്ലാത്തടത്ത് ഇയങ്ങുവങ്ങ് വരും. എവിടെ വന്നിട്ടുണ്ട്? സ്ത്രീശബ്ദത്തിൽ വന്നു. അങ്ങനെ വരാം. പക്ഷെ പൊതുവെ ഇയങ്ങുവങ്ങെന്ന് പറഞ്ഞാൽ ധാതുത്വം ഉള്ളിടത്താണ്. എവിടെ? ഭ്രൂ. അത് പിന്നെ അവിടെ പ്രത്യേകം വിധിച്ചിരിക്കുന്നതുകൊണ്ട് ഭ്രൂവിലും വരാം. എന്തോന്നാ? ഹ്രസ്വത്തില് വന്നിട്ടില്ല. അപ്പൊ ഹ്രസ്വത്തിന് ഇയങ്ങുവങ്ങ് വേണമെന്നില്ല. അതാണ് മതിശബ്ദത്തിനും ഇവിടെ ധേനുശബ്ദത്തിനും കണ്ടത്. പിന്നെ ഊകാരാന്തത്തിനടുത്ത് വന്നാണ് ഊകാരാന്തം തന്നെയാണ് ക്രോഷ്ടു ശബ്ദം. പക്ഷെ ക്രോഷ്ഠ ശബ്ദത്തിന് സ്ത്രീയാംജ പ്രകാരം ക്രോഷ്ഠ വന്നു. ഋകാരാന്തമായ സ്ത്രീലിംഗ ശബ്ദത്തിന് ഈപ്പ് വരും. ഏത് ഋകാരാന്തം? അല്ലെങ്കിൽ നിഷേധിക്കണം. നിഷേധിച്ചിട്ടില്ലെങ്കിൽ ഋകാരാന്തമായ ഏത് സ്ത്രീലിംഗ ശബ്ദമായാലും എന്തുവരും? ഈപ്പ് വരും. നിഷേധിക്കാതിരുന്നാൽ ഈപ്പ് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ക്രോഷ്ട്രീ എന്നായി. ഈ പരത്തി ഒന്ന് ഈ ഗോണിച്ച് റോസ്ട്രി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഗൗരി ശബ്ദം പോലെ രൂപം പോകും. ഇനി എന്തും ഗൗരി ശബ്ദം പോലെ പോകും. അവിടെ നദീശഞ്ജ ഉണ്ടാവുമോ? നദീശഞ്ജ ഉണ്ടാവുമോ? ഉണ്ട്. റോസ്ട്രി ശബ്ദം എന്ന് പറയുന്നത് നിത്യ ശ്രീലിംഗമാണ്. പുല്ലിംഗത്തിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? ക്രോഷ്ടു എന്നാണ്. അവിടെയും ത്രിജ്യോതിഭാവം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്രോഷ്ട എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് രണ്ട് രൂപമാണ്. ക്രോഷ്ട്രി എന്ന് പറയുന്നത് പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അതിന് നിത്യ സ്ത്രീലിംഗമുണ്ട്, നദീശഞ്ജയുണ്ട്. ആണ് ഗൗരീവത്തം. ഭ്രൂ എന്ന് പറയുന്നത് ശ്രീവത്തം എന്ന് പറയാൻ കാരണം അജിസ്സിനു ധാത ഭ്രൂവാം ഇയങ്ങുവങ്ങു വരും. അതിന് ഇയങ്ങുവങ്ങു വരുന്നു. ശ്രീയുടെ പ്രത്യേകത എന്താണ്? അതിന് ഞെത്തുകളിൽ ഞെത്തുകളിൽ നദീസഞ്ജം വികല്പമാക്കും. ഏ സൂത്രം എന്ന് വെച്ചാൽ അത് ഭ്രൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ അജിസ്നുദ്ധാത ഭ്രൂവാം യുവര് ഇയങ്ങുവങ്ങു വരും. അപ്പോൾ ഇയങ്ങുവങ്ങ് വന്നു കഴിഞ്ഞാൽ ന ഇയങ്ങുവങ്ങ് സ്ഥാനു അസ്രി നിഷേധിക്കും. അപ്പം അത് കിബന്ധമായിരിക്കണമെന്നില്ല. ഇയങ്ങുവങ്ങ് വന്നാൽ മതി. ബ്രൂ എന്ന് പറയുന്നത് നേരിട്ട് ഇയങ്ങുവങ്ങ് വിധിച്ചാണ്. ഹിബന്ധം ഉണ്ടാകും. അപ്പോ ഓങ് വിധിച്ചതിന്റെ കാരണത്തിൽ സനുവസ്രി നിഷേധിച്ചു. ബ്രുവിനെ അവിടെ നിഷേധിച്ചു. നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? നിധി ഹ്രസ്വച്ഛ വന്നിട്ട് വികല്പമാക്കും. ശ്രീ ശബ്ദം പോലെ വന്നു, അത് വന്നു. ഭ്രൂശബ്ദം കഴിഞ്ഞാണല്ലോ അടുത്ത് വരുന്നത് സ്വയംഭൂ പുമ്മത്ത്. സ്വയംഭൂ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് അതിന്റെ വിശേഷത? നമ്മൾ അത് തന്നെ, അതിന്റെ വിശേഷത എന്താണ്? നമ്മൾ പുല്ലിംഗത്തി പഠിച്ചത് ന ഭൂസുദിയോഹോ. എന്തിനാ നിഷേധിച്ചോ? ഇത് അനേകാച്ചാണ് അംഗം. ധാതു അവയവത്തിൽ സംയോഗമില്ല, ധാതുവിൽ സംയോഗമില്ല. സ്വയം ഭൂവാണ്, ഭൂവാണ് ധാതു. കേവല ഭൂശബ്ദ ശ്രേണിയാണ് ഇതല്ല. എന്താണ് സ്വയംഭൂ? ശ്രീലിംഗ ശബ്ദം തന്നെ ഇത്. സ്വയംഭൂ എന്ന് പറയുന്നത് ഇവിടെ പുല്ലിംഗമല്ല, രൂപം പുല്ലിംഗത്തെ പോലെ എന്നാണ്. അല്ല, ഇത് പുല്ലിംഗമെന്നല്ല. സ്വയംഭൂ എന്ന് പറയുന്നത് ദേവി, സ്വയംഭൂ പരാശക്തി ഒക്കെ സ്വയംഭൂവാണ്. അപ്പൊ അത് ശ്രീലിംഗ ശബ്ദം തന്നെയാണ്. അപ്പൊ ഇവിടെ സ്വയംഭൂ ശബ്ദത്തിന് ന ഭൂസുദ്യോ എണ്ണിനെ നിഷേധിച്ചു. എണ്ണിനെ നിഷേധിച്ച എന്തുവരും? അജിസ്നു ധാതു ബ്രുവാം യോരിയങ് ഓങ് വരും. അപ്പോ രൂപം അങ്ങനെ വരുന്നു, സ്വയംഭൂ. സ്വയംഭൂ ഇവിടെ നദീസഞ്ജ ഉണ്ടോ? അതെന്തില്ലാത്തത്? പുല്ലിംഗത്തിൽ ഉപയോഗിച്ച്, സ്ത്രീലിംഗത്തിൽ ഉപയോഗിച്ച്, രണ്ടിലുപയോഗിച്ചല്ലേ? രണ്ടിലുപയോഗിച്ച് കഴിഞ്ഞാൽ നദീസഞ്ജയില്ല, നിത്യസ്ത്രീലിംഗമല്ല, പന്നതി സഞ്ജയില്ല. അതുകൊണ്ടാണ് പറഞ്ഞ പുമ്മത്തെന്ന്. പുമ്മത്തെന്ന് പറഞ്ഞാൽ രൂപം പുല്ലിംഗത്തിലെ പോലെയാണ്, പക്ഷെ ശബ്ദ സ്ത്രീലിംഗമാണ്. പൂങ് വന്നിട്ട് സ്വയംഭൂ സ്വയംഭൂ സ്വയംഭൂ ഹേ സ്വയംഭൂ സ്വയംഭൂ സ്വയംഭൂ. പിന്നെ എല്ലായിടത്തും മൂങ് വരുന്നു. സ്വയംഭൂവം സ്വയംഭൂ സ്വയംഭൂ. അമ്മിരിക്കുമ്പോ അമ്മിപ്പൂർ വരുന്നില്ല, എന്തുകൊണ്ട്? അങ്ങനെ ഓങ് വരുന്നു, എന്തുകൊണ്ട്? അത് തന്നെ, അവിടെ അമ്മിപ്പൂർവ് എന്തുകൊണ്ട് വരുന്നില്ല? പരം കാര്യം പരമാണോ? പരമാണോ അപവാദമാണോ? പരമാണെന്ന് വെറുതെ പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുമോ? അമ്മിപൂർവ അജിശ്രദ്ധാതുബ്രുവാം യോരിയോ. അപ്പൊ പരമാണ് അങ്ങനെ ഉറപ്പിച്ചു പറയണം. സ്വയംഭൂ സ്വയംഭുവ സ്വയംഭുവ സ്വയംഭുവേ എല്ലായിടത്തും ഉയങ്ങു വരുന്നു. സ്വയംഭുവ സ്വയംഭുവ സ്വയംഭുവി സ്വയംഭുവാം സ്വയംഭൂഷു സ്വയംഭൂഹു. സംബോധനയിലും മാറ്റമൊന്നുമില്ല, സ്വയംഭൂഹു പുല്ലിംഗം പോലെ തന്നെ. ഇവിടുത്തെ വിശേഷത, ഇതിന് നിത്യസ്ത്രീലിംഗം അല്ലാത്തതുകൊണ്ട് നദീസഞ്ജ ഇല്ല. അത് പദാന്തരം വിനാ ഇത് എവിടെയെങ്കിലും പ്രയോഗിച്ച് കാണണം. ധീ ശബ്ദത്തിൽ അത് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ്യകാരം പ്രയോഗിച്ചിട്ടുണ്ട് ആദ്യൈ. ധീ ശബ്ദത്തെ ഒരിടത്ത് പദാന്തരം വിനാ പ്രയോഗിച്ചു, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയുന്നത്. ഇതൊരു സ്ഥലം കാണിച്ചു തന്നാ പറ്റും. അത് പദാന്തരം മിനാന്നും പറഞ്ഞ് എല്ലായിടത്തും ഒന്നും പ്രയോഗിക്കാൻ പറ്റത്തില്ല. ബ്രാഹ്മണ്യൈ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഭാഷ്യകാരൻ ആദ്യൈ എന്ന് പ്രയോഗിച്ചു. അതുകൊണ്ട് അവിടെ ബ്രാഹ്മണി ശബ്ദം കൂടാതെ തന്നെ, അതുകൊണ്ട് പദാന്തരം കൂടാതെ തന്നെ ആ ശബ്ദം ധീ ശബ്ദം പ്രയോഗിച്ചുകൊണ്ട് അതിനെ സമ്മതിച്ചു. അല്ല, വെറുതെ പറയുന്നതല്ല. അപ്പൊ ഇത് പദാന്തരത്തെ കൂടാതെ സ്വയംഭൂ എന്ന് ശ്രീലിംഗത്തിൽ പ്രയോഗിച്ച ഒരു ഉദാഹരണം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നും. അടുത്ത ഏതാണ്? ഏർഗാരാന്തത്തിൽ വരുന്നത് സ്വസ്ത്ര ശബ്ദം. ഈ സ്വസ്ത്ര അങ്ങനെ അത് ഉകാരാന്തം. ഇതേതാണ്? ഊകാരാന്തം. സ്വയംഭൂ ഊകാരാന്തം അല്ലേ? ഊകാരാന്തത്തിൽ വരുമോ? ഏ സൂത്രമാണ് വരുന്ന സമ്പുദ്ധിയിൽ ഭാനം എന്നാവുന്ന ദീർഘസ്വല്ലേ? അങ്ങനെ അതല്ലേ നേരത്തെ ഇവിടെ പറഞ്ഞത്? ഗുരുശബ്ദം ഉകാരാന്തത്തിൽ പുല്ലിംഗം. ഹേ ഗുരോ, ശ്രീലിംഗം ഇവിടെ കൊടുത്ത് ധേനു. ഹേ ധേനോ, ഉകാരാന്തത്തിൽ പുല്ലിംഗവും വരാം സ്ത്രീലിംഗവും വരാം. രണ്ടിലും സംബോധനയിൽ ഹർസ്വസ്യ ഗുണ, പിന്നെ സൂത്രം സമ്പത്തിയായി വരും. രണ്ടും വരാം. അല്ല, സംശയം ഉണ്ടെങ്കിൽ നോക്കണം, നോക്കി കറക്റ്റ് ചെയ്യണം എന്താണെന്നുള്ളത്. ഊകാരം എന്ന് പറയുന്നത് പുല്ലിംഗത്തിലായാലും എന്താണ്, ഹ്രസ്വസ്യ ഗുണം വരത്തില്ല. പുല്ലിംഗത്തിലായാലും വരില്ല, സ്ത്രീലിംഗത്തിലായാലും വരത്തില്ല. നദീസഞ്ജയില്ല. നദീസഞ്ജ ഉണ്ടെങ്കിൽ അമ്പാർത്ഥം നദിയോ ഹ്രസ്വ വരാം ഏതായാലും, പക്ഷെ നദീസഞ്ജയില്ല. അപ്പൊ ഹേ ഭ്രൂഹു എന്നേ വരത്തുള്ളൂ. പിന്നെ സംശയിക്കേണ്ട കാര്യമുണ്ട്? എന്താ പ്രയാസം ഉണ്ടോ? ഇതാണല്ലോ സ്വയംഭൂ പുല്ലിംഗത്തി. വന്നു വന്നില്ലായിരുന്നു? വന്നെന്നാണ് എന്റെ ഓർമ്മ. സ്വയംഭൂ ബ്രഹ്മാവ്, ഇവിടെ സ്വയംഭൂ ദേവി, രണ്ടുപേർക്ക് ഉപയോഗിക്കും. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് അത് തീർത്തു പോണം. സ്വസ്ത്ര ശബ്ദം നമ്മൾ കേട്ടു, എവിടെയാണ്? അത്രയും തിരിച്ച് അത്രയേ ഉള്ളൂ. ഞാൻ പറയുമെന്ന് പറഞ്ഞാണ് എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറയത്തില്ല. അത്രയും തിരിച്ച് ഇത് കറക്റ്റായി പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ഒരേപോലെ നിർത്തണമായിരുന്നു. ഇതിപ്പോ ഒരറ്റത്തുനിന്നേ നിന്ന് വരികയാണ്. ചിലര് അത്തരം തിരിച്ച് സ്വസ്ത്ര വരെ എത്തി, ചിലര് അങ്ങനെയും പറയാം. അത്തരം തിരിച്ച് സ്വസ്ത്ര നത്ര നേഷ്ട്ര ക്ഷത്ര തൊഷ്ട്ര ക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ്ത്രമാണ്. അതാണ് അതിന്റെ വിശേഷത. ഇവിടെ ആദ്യം എന്ത് വരും? സ്വസ്ത്ര ഋകാരാന്തമായിരിക്കുമ്പോ ആദ്യ സൂത്രം വരും. പ്രദൂഷണ സ്ഫുരിതംസോ, കാരണം ഋകാരാന്തങ്ങളെല്ലാം പ്രഥമായതിനകത്ത് ലാന്ന് വരും. അത് വരണമെങ്കിൽ അനങ്ങ് വരണം. അനങ്ങ് വരണമെങ്കിൽ പ്രദൂഷണ സ്ഫുരിതംസോ അനേക സാമ്യപ്രകാരം വരാൻ പറ്റും. ഇപ്പൊ സ്വസ്ഥൻ സൂന്നിരിക്കുമ്പോ സുലോപം, ഉപദാലോപം, ഉപതാദീർഘം, നലോപം, സ്വസ ഉപതാസഞ്ജയിക്കുന്ന സൂത്രമാണ്. ഹലോ, അന്ത്യാത്പൂർവ്വ അപൃക്ത സഞ്ജയിക്കുന്ന സൂത്രം അപൃക്തേകൽ. ഉപതാസഞ്ജയിക്കുന്ന സൂത്രം അത് കഴിഞ്ഞു. നകാരലോപം ഇരിക്കുന്ന സൂത്രം അപ്പൊ സ്വസ. പിന്നെ നോക്കേണ്ടത് സ്വസൃ ഔന്നിരിക്കുമ്പോ ഏ സൂത്രം വരുന്നു? ഋതോങ്ങി സർവനാമസ്ഥാന പ്രകാരം ഗുണം വരുന്നു. പക്ഷെ അവിടെ നോക്കേണ്ടത് ദീർഘം വരുമോ വരൂല്ലേ എന്നുള്ളതാണ്. ഇവിടെ വരുമോ വരത്തില്ലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ദീർഘം വരുന്നു? അപ്തൻ തിരിച്ച് സ്വസ്ത്ര ദീർഘം വിധിക്കുന്ന സൂത്രമാണ് അത്. സ്വസ്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വസ സഹോദരി എന്നുള്ള അർത്ഥമാണ് ദീർഘമാണ്. അപ്പൊ സ്വസാരവ് വൃതോങ്ങി സർവനാമസ്ഥാന പ്രകാരം ഗുണം വന്നു, രപരം വന്നു, സ്വസര് ഔ വൃതയ്ക്ക് ദീർഘം വന്നു, സ്വസാരവ് സ്വസാരഹ. നമ്മൾ പിതൃശബ്ദം പഠിച്ചു, അവിടെ ദീർഘം വന്നില്ലെന്നേ ഉള്ളൂ, ബാക്കി പ്രക്രിയ ഇതുപോലെയാണ്. സ്വസാരോ സ്വസാരഹ സ്വസൃ സമ്പുദ്ധിയിൽ സ്വസൃ സുഖന്നിരിക്കുമ്പോൾ എന്തുവരും? പ്രസൂസ്യ ഗുണ വൃതോങ്ങി സർവനാമസ്ഥാനയോ ഗുണം വരത്തില്ലേ? എന്ത് സർവനാമസ്ഥാനം എന്ന് പറയുന്ന ആകത്തില്ലേ സു? അപ്പൊ പിന്നെ ഗുണം വന്ന് രപരം വന്ന് സു നിരിക്കുമ്പോ എന്തുവരും? സു ലോപിക്കും. അങ്ങനെ രാക്ഷസ്യ രാക്ഷസ്യുണ്ട് ലോപിക്കാം, പിന്നെ ഏതുകൊണ്ട് ലോപിക്കാം? സംയോഗാന്ത ലോപ അങ്ങനെ നിയമം ചെയ്തു, പിന്നെ അത് പറ്റത്തില്ല. പിന്നെ ഏതാ ഉള്ളത്? ഫൽഗ്യാഭ്യോ ദീർഘാസു, അതുകൊണ്ട് ലോപിക്കാം. പിന്നെ ശേഷിക്കുന്ന എന്താണ്? സ്വസരന് ദീർഘം സ്വസഹ, ഹേ സ്വസഹ. ഗുണം സുലോഭം ഋത്തുവിസർഗം ഹേ സ്വസ, ഹേ സ്വസാരോ ഹേ സ്വസാരഹ. പിന്നെ സ്വസൃ അമ്മന്നിരിക്കുന്നിടത്ത് ഋതുവങ്ങി സർവനാമസ്ഥാനയോ ഗുണം രപരം സ്വസാരം സ്വസാരോ എന്തുവരുന്നു? സ്വസൃ സ്വസാരോ എന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? ഋതുവങ്ങി സർവനാമസ്ഥാന ഇപ്രകാരം ഗുണം എന്തുകൊണ്ട് വരുന്നില്ല? സർവനാമസ്ഥാന സംജ്ഞ വിധിക്കുന്ന സൂത്രം സുടനും സദസ്യം സ്വാതി പഞ്ചവചനാൻ എന്ന് പറയുമ്പോ അതുവരെ ഔവരെ സ്വസൃ നകാരം വരാത്തത് തസ്മാസോംസി. അടുത്ത് സ്വസൃട്ടാന്നിരിക്കുമ്പോ ഏതാണ് സൂത്രം? ഇതാണ് സ്വസ്ര സ്വസൃഭ്യാം സ്വസൃഭി. സ്വസ്ര എന്നുള്ളിടത്തും എന്താ വരുന്നത്? സ്വസ്രുഹു എന്നുള്ളിടത്ത് ഋതവുത്ത് രാസസ്യ. ഋതവുത്ത് വരുമ്പോ രവരം വരും, സ്വസൂര് പരത്തിൽ രാസസ്യ സകാരം പോകും. സ്വസൂര് എന്നുള്ളിടത്ത് രേഖത്തിന് വിസർഗം വരുമ്പോ സ്വസുഹു ഉത്തുവാണ് വരുന്നത്, രവരം വരുന്നു. രവരം വന്നു കഴിഞ്ഞാൽ രേഖത്തിന് വിസർഗം വരും, പരത്തിലിരിക്കുന്ന സകാരത്തിന് ലോകവും വരും. സ്വസൃഭ്യാം സ്വസൃഭ്യ സ്വസുഹു സ്വസൃഹോസ് എന്നിരിക്കുന്നിടത്ത് സ്വസ്രുഹോ. അടുത്ത് സ്വസൃ ആമെന്നിരിക്കുന്നിടത്ത് പ്രസന്നദ്യാപോ എന്നിട്ട് സ്വസൃണ. അർവർണാം നസ്യ നത്തും മച്ചും സ്വസൃണ. സ്വസ്ത്ര ഇങ്ങിന്നിരിക്കുന്നിടത്തെ സൂത്രം വന്നത് ഹൃദോങ്ങി സർവനാമസ്ഥാനയോ ഗുണം വന്ന് രപരം വന്ന് സ്വസരി സ്വസര് ഈ സ്വസരി സ്വസ്രോഹോ സ്വസൃഷു. ഇവിടെ ഒരു പ്രശ്നം വരും. സ്വസ്ത്ര എന്നിരിക്കുമ്പോ ഇവിടെ ഒരു നെവ്യൊങ്ങി പെന്തുകൊണ്ട് വന്നില്ല. കാരണം നേരത്തെ പറഞ്ഞു സ്വതന്ത്രമായ ശബ്ദങ്ങൾക്കെല്ലാം സ്ത്രീലിംഗത്തിൽ ഞീപ്പ് വന്നു. ഞീപ്പ് വന്നു കഴിഞ്ഞാൽ സ്വസൃ ഈ എന്ന് വരും, എണ്ണ് വരുമ്പോ സ്വസ്ത്രീ എന്ന് വരും. പക്ഷെ ഇവിടെ സ്വസ്ത്രീ എന്നല്ല, സ്വസാ സ്വസാരോ സ്വസാരഹ എന്നാ വരുന്നു. അതെന്തുകൊണ്ട് വന്നു എന്നാണ്? അതിനാണ് പറയുന്നത് നഷത് സ്വസ്രാദിഭ്യ ഞീപ്പിട്ടാപ്പു നസ്തഹ. സ്വസ്രാദി ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾക്ക് നീപ്പ് ടാപ്പ് ഇത് രണ്ടും വരത്തില്ല. ടാപ്പ് വരേണ്ടടുത്ത് ടാപ്പ് വരത്തില്ല. ഋദന്തമാണെങ്കിൽ നീപ്പ് വരും, അകാരാന്തമാണെങ്കിൽ ടാപ്പ്, ഇത് രണ്ടും വരത്തില്ല. നീപ്പ് ടാപ്പ് നസ്തഹ ഏതൊക്കെയാണ് സ്വസ്രാദി എന്നാണ് അടുത്ത് പറയുന്നത്. സ്വസ തിസ്രശ്ചതസ്രശ്ച നനാന്ത ദുഹിത തഥ യാത മാതേതി സപ്തേതേ സ്വസ്രാദയ ഉദാഹൃതാഹ. ഇത്രയാണ് സ്വസ്ര. സ്വസ എന്ന് പറഞ്ഞാൽ സഹോദരി, തിസ്ര ചതുസ്ര മൂന്ന് നാല്, നനാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സഹോദരി, ഭർത്താവിന്റെ സഹോദരി, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സഹോദരി നനാന്തയാണ്. പിന്നെ ദുഹിത പുത്രി, യാദ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യ, ഭാര്യയ്ക്ക് യാദയാണ്. ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യ, ഭാര്യയ്ക്ക് യാത മാത. സപ്തേത് ഏത് ഇത്രയും സ്വസ്രാദികളാണ്, ഇവയ്ക്കൊന്നും ഈപ്പുണ്ടാപ്പൊന്നും വരത്തില്ല എന്നർത്ഥം. അതിന് രൂപം കൊടുത്ത് സുസാ സുസാരോ മാതാ പിതൃവത്, മാതൃശബ്ദം, പിതൃശബ്ദം പോലെ തന്നെ. പിതൃശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മാതൃശബ്ദത്തിന്റെ രൂപങ്ങൾ? മാതാ മാതാരോ എന്നൊരു, മാതരോ എന്നൊരു. മാതൃശബ്ദത്തിൽ ഉണാദിയിൽപ്പെട്ടതാണ് അമ്മ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. പിതൃശബ്ദം പോലെയാണ്, അപ്പോൾ അതിന് ദീർഘം വരത്തില്ല. വേറെ അർത്ഥം മാറും. അളക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം വരുമ്പോഴാണ് അർത്ഥം മാറി വരുന്നത്. അമ്മ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോഴത്തേക്ക് അത് പിതാ പിതരവും എന്ന് പറയുമ്പോൾ മാതാ മാതരവും ത്രിജന്തമല്ല, ഉണാദി നിഷ്പന്നമാണ്. ഉണാദി നിഷ്പന്നങ്ങൾക്ക് ഉപധാതിരും വരികയാണെങ്കിൽ സ്വസ്ത്ര നത്ര നേഷ്ട്ര ക്ഷത്രു ക്ഷത്രുഹോത്ര പോത്ര പ്രശാസ്ത്ര ഇത്ര എണ്ണത്തിനെ വരത്തുള്ളൂ, ബാക്കി വരത്തില്ല. സ്വസാദികളിൽപ്പെട്ട ശബ്ദങ്ങൾക്ക് മാത്രമേ വരൂ, മാത്രം അതിൽ പെടുന്നില്ല. അതുകൊണ്ട് ഉപതയ്ക്ക് ദീർഘം വരുന്നില്ല. മാതാന്നുള്ളത് സ്വസ പോലെ പുരുദംസോ അനേകസംച സുലോപം ഉപതാദീർഘം നലോപം. മാതാ സംബോധനയിൽ ഹേ മാതഹ ഗുണം വന്നു, രപരം വന്നു, സുലോപിച്ചു, രേപത്തിന് വിസർഗം വന്നു. മാതഹ മാതരവ് ഗുണം വരുന്നു. എങ്ങനെയാണ് ഗർദോങ്ങി സർവനാമസ്ഥാനവും മാതരഹ ഹേ മാതഹ ഹേ മാതരവ് മാതരഹ മാതരം എന്ത് വന്നു? വന്ദേ മാതരം, വന്ദേ മാതാരാം എന്നല്ലല്ലോ പറയുന്നു. മാതരം മാതരവ് മാതൃ ഗർദോങ്ങി സർവനാമസ്ഥാനവും പ്രഥമേഹോ പൂർവ്വ സവർണ ദീർഘം വന്നു. പ്രഥമി സർവനമസ്ഥാനവും വരുന്നില്ല, സർവനമസ്ഥാനം പറയില്ലാത്ത. മാത്ര മാതൃഭ്യാം മാത്രേ മാതൃഭ്യാം രണ്ടടുത്ത് യുഗവേണച്ച് പഞ്ചമീനും ഷഷ്ടീനും ഏകഗനത്തിൽ ഗുണം ലോപം വിസർഗം. മാതുഹു മാതൃഭ്യാം മാതൃഭ്യാം മാതുഹു മാത്രോഹോ മാതൃണാം നാമി ദീർഘം വന്നു. നകാരത്തിന് നത്വം വന്നു. മാതൃ മാത്തരി ഏതാണ്? മാതരി മാത്രോഹോ മാതൃഷു അത് മാതാ എന്ന് പ്രഥമേത് ദീർഘമുള്ളതുകൊണ്ട് സംബോധനയിലും ചിലർ മാതാ എന്ന് പറയും. ഹേ മാതാ, സംബോധനയിൽ പറയാൻ പാടില്ല. പിന്നെയോ ഹേ മാതഹ എന്നേ വരാമുള്ളൂ. മലയാളത്തിൽ പറയുമ്പോൾ ദീർഘമൊക്കെ പറയും, ഹേ മാതാ എന്നൊക്കെ പറയും. സംസ്കൃതത്തിൽ അത് വരാൻ പാടില്ല. മാതാ പിതൃവത് ശശി മാതൃഹ് ദ്യൗഹു ഗോർവത്. ഗോശബ്ദത്തിൽ ആദ്യം വന്നേ സൂത്രമാണ് ഓത്തോ നിത്. നിത്യോദ്ഭാവം വരും എന്നുവെച്ചാൽ ആചോദ്യ പ്രകാരം ഇവിടെ ദ്യോ ശബ്ദമാണ്, ആകാശം സ്വർഗം എന്നൊക്കെയുള്ള ഓകാരാന്ത ശബ്ദമാണ്. ഓകാരാന്തം ദ്യോ ദ്യോ സൂന്നിരിക്കുമ്പോൾ നിത്യോദ്ഭാവം വന്നാൽ എന്തുവരും? അച്ചോഞ്ഞെടുത്തി. ഗോതോണിത്തിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? ഓകാരാദ് ഭീതം സർവനാമസ്ഥാന നിത്യ. സർവനാമസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ പരത്തിലിരിക്കുന്ന പ്രത്യയങ്ങൾ നിത്താവും. അച്ചോഞ്ഞെടുത്തി പ്രകാരം പൂർവത്തിന് വൃത്തി വരും. നിത്ത് പരമ്പിരിക്കുന്നത് പോലെ കണക്കാക്കി. അപ്പോൾ ഓകാരത്തിന് വൃത്തി വന്നാൽ ആവും. പരത്തിൽ സൂവിനെടുത്ത് വിസർഗം വരുമ്പോൾ ദ്യൗഹു. ദ്യോ എന്നുള്ള ഓകാരാന്തം ഔകാരാന്തമായി മാറും. ദ്യൗഹു ദ്യോ ഔന്നിരിക്കുമ്പോൾ ഓതോണി ഗോതോ നിത്തെന്നായിരുന്നു സൂത്രം, അതിനെ ഓതോണിത്തെന്നാക്കിയാണ്. ഇപ്പോൾ പരത്തിലിരിക്കുന്ന നിദ്വത്തായി ഓകാരത്തിന് അച്ചോഞ്ഞെഴുതിയ വൃദ്ധിയോ നൌവായി. പിന്നെ പിന്നെ എന്താ എച്ച് വായവ ആവോന്ന് ഗാവൗ എന്ന് പറയുമ്പോലെ ദ്യാവൗ ദ്യൗഹു ദ്യാവ് ദ്യാവഹ. അവിടെ എന്തുവരുന്നു? ഓതോണി അച്ചോഞ്ഞെടുത്തി ഏച്ച് വായവായവ ദ്യൗഹു ദ്യാവു ദ്യാവഹ. ഹേ ദ്യൗഹു ദ്യാവു ദ്യാവഹ. ദ്വിതീയയിൽ എന്തുവരെ സൂത്രം വരുന്നു? ഔത്തോ അംശസോഹോ. അമ്മിലും ശസ്യലും ഓകാരത്തിന് എന്തുവരും? ആത്തും വരും. ഗാം ഗാഹു ഗാഹ എന്ന് വരുന്നവരും കൂടി എന്തുവരും? ഓകാരത്തിന് ആത്തും വരും. ദ്യാ അം പൂർവരും വരുമ്പോ ദ്യാം ദ്യാവോ ആണോ? ദ്യാവോ അവിടെ ആത്തും വരൂ. പിന്നെ എന്തുവരും? എന്തുവരും? ഉച്ചോഞ്ഞെഴുതി വൃദ്ധി വന്നു ആവു വന്നു ദ്യാവു. അടുത്ത് വരുമ്പോൾ എന്തുവരും? ഔതോ അംശസോഹോ ഓകാരത്തിനാത്തും വരും. ദ്യാ പരത്തിലിരിക്കുന്ന സകാരത്തിൻ്റെ അത് വിസർഗം വരുമ്പോൾ പൂർവസവർണ ദീർഘം വരുമോ? വരൂ. ഔദ്ധംശസോഹയുടെ വൃത്തിയിൽ എന്താ പറയുന്നത്? ആകാരം ഏകാദേശമായി വരും. അപ്പൊ പ്രതിമയെ പൂർവ്വ സ്വർണയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ദ്യാം ദ്യാവോ ദ്യാഹ. അടുത്ത് ദ്യോ ടാന്നിരിക്കുമ്പോ ഏതാ വരുന്നത്? ഏച്ചു വായവായവ വരൂ. എച്ച് വയവായാണോ വരുന്നത്? ഔത്തു അംശസോ വരത്തില്ലേ? ഗോശബ്ദത്തിന്റെ ധൃതിയിൽ എങ്ങനെ വന്നു? ഗവ. അപ്പൊ ഇവിടെയും ദേവാന്നി എന്ന് വരും. ദ്യോഭ്യാം ദ്യോഭി ദ്യവേ ഗവേ ദ്യോഭ്യാം ദ്യോഭ്യ ദ്യോ അസ് ഷഷ്ടിയിലും പഞ്ചമിയിലും ഷഷ്ടിയിലും ഏത് സൂത്രം വരുന്നത്? നസിംഗ സോസ പൂർവ്വരൂപ ഏകാദേശമായി വരും. പഠിച്ചിട്ടുണ്ടോ? ഏത് ശബ്ദത്തിലാണ് പഠിച്ചത്? ഹരിശബ്ദത്തിൽ. ഓകാരം പൂർവാതെ പൂർവരൂപം വരുമ്പോ ദ്യോസ് ദ്യോഹോ ദ്യോഹോ എന്ന് വരും. ദ്യോഭ്യാം ദ്യോഭ്യ ദ്യവോഹോ അപാദേശം വരുന്നു. ഷഷ്ടി ദ്യോനത്തിനും സപ്തമി ദ്യോനത്തിനും ദ്യോ ആന്നിരിക്കുന്നിടത്ത് അതേ തന്നെ ദ്യോസം ധരിക്കുമ്പോൾ എന്ത് വരും? ദ്യോസം ധരിക്കുന്നിടത്ത് അപാദേശം വരുന്നു. ഏച്ചോയോ വരത്തില്ലേ? ദ്യവോഹു ദ്യോ ആമെന്നിരിക്കുന്നിടത്ത് സപ്തമി ഏകോനത്തിൽ ദ്യോ ഈന്നിരിക്കുന്നിടത്ത് ദേവി ദ്യോ ദ്യോഷു അതാണ് ദ്യോഗ്ലു. രാഹ പുൻമത് രാശബ്ദം പുമ്പത്താണ്. രാശബ്ദത്തിലെ സൂത്രം വന്നത് രായോഹലി എന്താ വരുന്നത്? ആത്വം വരുന്നു. അപ്പോ ഇവിടെ എന്ത് വരുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം രൈ ശബ്ദം പുല്ലിംഗത്തിൽ ഉപയോഗിക്കും, ശ്രീലിംഗത്തിൽ ഉപയോഗിക്കും, രൂപത്തിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ രൈ സൂന്നിരിക്കുമ്പോ എന്ത് വരും? രാത്വം വന്ന് രാഹ രൈ അവന്നിരിക്കുമ്പോ രായവും രായഹ വായവ ആകുന്നു. രൈ അമ്മന്നിരിക്കുമ്പോ രൈ അമ്മന്നിരിക്കുമ്പോ അമിപൂർവരും എന്തുകൊണ്ട് വരുന്നില്ല? അമിപൂർവം എന്തുകൊണ്ടാവരാത്ത കേട്ടില്ല. അക്ക് അഖോ അമി അച്ചി പൂർവരൂപം ഏകാദശി. ഇവിടെ അക്കൊണ്ടാ അയവണ് റിലിപ്പ് അത് കഴിഞ്ഞായിരിക്കുന്നു, അത് വരത്തില്ല. രായം രായോ രായഹ ഏച്ചോ ആയവ ഏച്ചോ അയവായവ ആയ ആദേശം വരുന്നു. അജാതികളിലെല്ലാം ഏച്ചോ അയവായവ ആയി വരുന്നു. രായ രാഭ്യാം രാഭ്യ രൈഭ്യാം എന്നിരിക്കുന്നിടത്ത് രായോഹലി. രാഭ്യാം രാഭി രായൈ രാഭ്യാം രാഭ്യ രായഹ രാഭ്യാം രാഭ്യ രായഹ രായോഹോ രായാം രായി രായോഹോ രാസു. അതാണോ രാഷുവാണോ? രാസു അതായത് ഫലാതിയിരിക്കുന്നിടത്തെല്ലാം ഐകാരത്തിന് ആകാരം വരുന്നു കൂട്ടിച്ചേർക്കുക. അജാതിയിരിക്കുന്നിടത്തെല്ലാം ഏച്ചോ അയവായവ പ്രകാരം ആയാദേശം വരുന്നു. ഇത്രയുള്ളൂ. ഇപ്പൊ സംബോധനയിൽ എങ്ങനെ വരും? ഹേ രാഹ രായോ രായഹ. അടുത്ത് നൗർ ഗ്ലൗവത് നൗ ശബ്ദം വരുന്നു. ഗ്ലൗ പോലെ വരുന്നു നാ വള്ളം. അപ്പൊ അവിടെ നൗ സൂന്നിരിക്കുന്നിടത്ത് എന്തുവരും? നൗഹു നൗ ഔവന്നിരിക്കുന്നിടത്ത് ഏച്ചോ അയവായവ ആകുന്നു. നാവു നവഹ ഹേ നൗഹു നാവു നായവ. അജാതി പ്രത്യയം വരുന്നിടത്തെല്ലാം ഏച്ചോ അയവായവ പ്രകാരം ആവാദേശം ഒന്ന് കൂട്ടിച്ചേർക്കുക. നവ നൗഭ്യം ഒന്നും വരത്തില്ല, സൂത്രമൊന്നും വിധിച്ചിട്ടില്ല. നൗഭി നാവേ നൗഭ്യം നൗഭ്യ നാവഹ നൗഭ്യ നൗഭ്യ നാവഹ നാവഹോ നാവാം. എല്ലായിടത്തും എന്ത് വരുന്നു? ആവു വരുന്നു. നാവി നാവോഹോ നൗഷു. അവിടെ ഷത്തും വരുമോ? എന്തുകൊണ്ട്? മിണ്ണൽപ്പെടുമോ? പൂർവത്തിലുണകാരോ പരത്തിലുണകാരോ? പരത്തിലുണകാരം. അപ്പോ പുല്ലിംഗം ശരിക്ക് സൂത്രങ്ങളുടെ പ്രയോഗം മനസ്സിലാക്കിയ സ്ത്രീലിംഗം എളുപ്പമാണ്. വിശേഷിച്ചൊന്നും കൂടുതൽ വലിയ പ്രയാസമില്ല. പുല്ലിംഗവും സ്ത്രീലിംഗവും മനസ്സിലാക്കിയാൽ പിന്നെ നമസ്ത്രീലിംഗം വളരെ എളുപ്പം. പുല്ലിംഗവും സ്ത്രീലിംഗവും നൗസോലുങ്കം മനസ്സിലാക്കിയ പിന്നെ ഹലന്തം എന്ന് പറയുന്നത് വെറും നിസാരം, പ്രത്യേകിച്ചൊന്നും വിശേഷിച്ച ഒരു അധ്വാനത്തിന്റെ ആവശ്യം എന്നുവെച്ചാൽ കൂടുതൽ ബുദ്ധി പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, ഓർത്തിരിക്കണം. പഴയ സൂത്രങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, പ്രക്രിയ അറിഞ്ഞിരിക്കണമെങ്കിൽ പഴയ സൂത്രം ഓർത്തിരുന്നേ പറ്റും. പഴയ സൂത്രം ഓർക്കാൻ കഴിയാത്തവര് രൂപങ്ങൾ ഓർത്തു വയ്ക്കുക, രണ്ടു വഴിയുള്ളൂ, അത് ഓർത്തു വയ്ക്കണം. രൂപങ്ങൾ ഓർക്കാൻ പ്രയാസമുള്ളവര് സംസ്കൃതം ധാരാളം വായിച്ച് പദപരിചയം വന്ന രൂപങ്ങൾ ഓർക്കാതെ തന്നെ മനസ്സിലാവും ഇത് ഇന്ന തന്നെ വിഭക്തിയാണ്, അതും പറ്റും. ധാരാളം വായിച്ചാൽ മതി. Thank you.